സത്തയ്ക്ക് ഉപാധി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് സത്തയുടെ നിരുപാധികമായ സ്ഥിതി. നമ്മളീ അനുഭവിക്കുന്നതൊക്കെ എന്താണ്? സത്തയുടെ സൗപാധികമായ അവസ്ഥ, ഉപാധിയോടുകൂടിയ അവസ്ഥ. ഈ പറയുന്നതൊക്കെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു? നമ്മുടെ അനുഭവത്തെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുക. ഈ പറയുന്നതല്ല, നമ്മളെന്ന് വെച്ചാൽ ഓരോ ജീവന്മാരും ഈ പ്രപഞ്ചത്തെ എങ്ങനെ അനുഭവിക്കുന്നു, ആ ജീവന്മാരുടെ അനുഭവത്തെ യുക്തി കടത്തി പറയുന്നു. ആരുടെ യുക്തി? എല്ലാ അദ്വൈതികളുടെയും. അത് ഏത് അദ്വൈതിയായാലും ഇത് ഇങ്ങനെ തന്നെ പറയുന്നു. അത് ഗുരുദേവനായാലും മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും അദ്വൈതികളായാലും എല്ലാവരും പറയുന്നത് ഇത് തന്നെ. ഇത് ഇങ്ങനെ ഈ നാമരൂപങ്ങളിലൂടെ സത്ത പ്രകടമാകുന്നു, നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഭവിച്ചില്ലെങ്കിൽ അറിയാനും പോകുന്നു. അറിയുമ്പോഴാണ് ഇതൊക്കെ എന്താണെന്ന് ചിന്തിക്കുന്നു പറയുന്നു. അറിയുന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും ഒന്നും ആരുമില്ല. മനുഷ്യൻ ചിന്തിക്കാനും അറിയാനും ഒക്കെ തുടങ്ങി ഇങ്ങനെ ഈ തരത്തിൽ ചിന്തിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ്. അതിനു മുമ്പോ അതാണ് ഇത്, ഈ അറിവ്, ഈ പറയുന്ന തത്വചിന്ത. ഇതിനെ ശരിക്കും പറയേണ്ടത് തത്വചിന്ത എന്നാണ്. ദർശനം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. ദർശനം വാക്ക് ശരിയാണ്. ദർശനം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് തോന്നുന്നു എന്തോ ഒരു വെളിപാടാണ്, ഒരാൾക്കുണ്ടായ എന്തോ ഒരു പ്രത്യേക വെളിപാടാണ്. അങ്ങനെയാണ്, ഒരാൾക്കുള്ള വെളിപാടല്ല, എല്ലാവർക്കുള്ള അനുഭവം തന്നെ. സത്തയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. അപ്പം മനുഷ്യൻ ചിന്തിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 200,000 വർഷമായി മനുഷ്യൻ ഉണ്ടായിട്ട് എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. അന്നുപോലെയൊന്നും മനുഷ്യരൊന്നും ചിന്തിക്കാൻ തുടങ്ങിയില്ല. ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമാവും? ഏറ്റവും വന്നവർ 2,000-3,000 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ചിന്ത ആദ്യം പ്രത്യക്ഷപ്പെടുന്ന വേദങ്ങളിലാണ്. സദൈവ സൗമ്യത മന്ത്ര ആസീത ആദ്യ സത്ത് മാത്രമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. 3,000 ഇനി ചിലർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ 4,000 അല്ല 5,000. അപ്പൊ ഈ 200,000 വർഷമായി മനുഷ്യൻ ഉണ്ടായിട്ടവൻ ഇത് ചിന്തിച്ച എത്ര വർഷമായിട്ട് വേണമെങ്കിൽ 5,000 വർഷം എടുത്തു. നമുക്ക് കൂടുതൽ പഴക്കമാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ വില കൽപ്പിക്കുന്നത്. നമുക്ക് പുതുമയ്ക്ക് വിലയില്ല. പഴയതെന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾക്കാണ് ഡിമാൻഡ്. ആക്രി കച്ചവടമാണ്, ആക്രികൾക്കാണ് നമുക്ക് എപ്പോഴും ഡിമാൻഡ്. പുതിയ സാധനമാണെങ്കിൽ നമ്മൾ ആക്രി പറക്കുകാരാണ്. അതുകൊണ്ട് 5,000 ഇരുന്നോട്ട്, അല്ലെങ്കിൽ ഒരു 10,000 ഇരുന്നോട്ട്. ചിലത് പറയുന്നത് 15,000 വർഷമുണ്ട്. എന്തായാലും 10-25 ലക്ഷം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ സാധനം ഉണ്ടായിട്ടിരുന്ന ഒരു 2 ലക്ഷത്തിന് അതിനു മുമ്പ് തെളിവില്ല. അനുഭവത്തിലുണ്ടായിരുന്നത് പ്രൈമേറ്റ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആദി കുരങ്ങന്മാരവരുടെ പല പല ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു രണ്ട് ലക്ഷണമേ പറയാൻ പറ്റും. അതിൽ തന്നെ ഒരു 10,000 വർഷത്തിന് ശേഷവും നമ്മൾ ഇങ്ങനെ അറിയുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അതിനു മുമ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എത്ര കാലമായി തുടങ്ങിയിട്ട്? 20 കോടി വർഷം ഈ ലോകം ഉണ്ടായിട്ട്. അതാ ഞാൻ ചോദിച്ചത്, ലോകം ഉണ്ടായിട്ട് എത്ര? ഒരു കണക്കാണത്. അത് കൃത്യമായ കണക്കൊന്നുമല്ല. അങ്ങനെ ഒരു കണക്ക് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ മറച്ചു നോക്കിയാണ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്നലെ ഭയങ്കര സയൻസ് ആയിരുന്നു ഇവിടെ ഇരുന്ന് പറഞ്ഞു. എന്തൊക്കെ സയൻസ് പറയുന്നത്? ഇനി ചോദിച്ചപ്പോ അവിടെയൊക്കെ തപ്പി നോക്കിയാണ് എഴുതിയിട്ടുണ്ട്. എഴുതിയെങ്കിലും വായി എഴുതി വെക്കെങ്കിലും ചെയ്യും. അപ്പോ ഇത്രയും കാലം നമ്മൾ പറയുന്നോണ്ട് തന്നെ ഇത് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു? ഒരു 50-55 കോടി വർഷം ജീവൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പ്രീ ബയോട്ടിക് പീരീഡ് എന്നൊക്കെ പറയും. അങ്ങനെ മുമ്പേ ചില പരിപാടികളൊക്കെ തുടങ്ങി. ഇതുപോലെ എന്താണോ ശരിയായ നമുക്ക് ബോധമൊന്നും ഉണ്ടായി, നമ്മളെന്ന് വെച്ചാൽ അന്നത്തെ ജീവന്മാർ, ഏകകോശ ജീവികളും പിന്നെ ബഹുകോശ ജീവികളും, അപ്പം ഇതുപോലെയൊന്നുമുള്ള ബോധമൊന്നും ഉണ്ടായില്ല. എത്ര പിറകെ പോയാലും അന്നൊക്കെ എന്തായിരുന്നു അവസ്ഥ? ഇതൊക്കെ ഉണ്ടായിരുന്ന അദ്വൈതങ്ങൾ പറയും ഉണ്ടായിരുന്നു എന്നാണ്. ഇനിങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പും എന്തുണ്ടായിരുന്നു? ഈ സത്ത ഉണ്ട്. നമ്മളിപ്പോ അതിനെ അറിയുന്നേ ഉള്ളൂ. അറിയുന്നതിന് മുമ്പും സത്ത അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അറിയുന്നു, അതിനെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാം സത്ത് തന്നെ ആയിരുന്നു. അതാണ് ഉപനിഷത്തിലും പറയുന്നത്, സദൈവ സൗമ്യ ഇതമഗ്ര ആസീ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? സത്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും? എന്തെങ്കിലും ഉണ്ടോ? തെളിവ് ചോദിക്കുമ്പോ ഇന്നത്തെ സയൻസിനെ പോലെ തെളിവൊന്നും കൊടുക്കാൻ പറ്റില്ല. സൃഷ്ടിക്കുന്ന മുമ്പ് ഏതുപോലെ സുഷുപ്തി പോലെ എന്ന് പറയാൻ പറ്റും. സുഷുപ്തി എന്ന് പറയുന്നത് ഒരു തെളിവാണ്, നമ്മുടെ അനുഭവം ആണ്, ഒരവസ്ഥ. അനുഭവം എന്ന് വെച്ചാൽ അവസ്ഥ. അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഉറങ്ങിക്കിടന്നവനെ സംബന്ധിച്ച്, മറ്റുള്ളവരെ സംബന്ധിച്ചല്ല, ഉറങ്ങിയവനെ സംബന്ധിച്ചാ പറയുന്നത്. ഇത് ആത്മനിഷ്ഠമായ അറിവാണ് തത്വചിന്ത എന്ന് പറയും. മറ്റുള്ളവരെ പോലെ ബാഹ്യമായി പഠിക്കുന്ന ഇത് ബാഹ്യമായ ഭൗതികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. എംഫെരിക്കൽ എവിഡൻസ് എന്ന് പറയും. ബാഹ്യമായ ഒരു തെളിവ് കിട്ടുക, അതിന്റെ അടിസ്ഥാനത്തിൽ പറയും. അങ്ങനെയുള്ള കാര്യമല്ല ഇത്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം എന്നാണ് ഇതിനെ സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആത്മനിഷ്ഠമായ അറിവാണ്. അപ്പൊ അതിന് നമുക്ക് എന്താണ് പുറമേ ഒബ്ജക്റ്റീവ് എവിഡൻസ് അത് പറയാൻ പറ്റത്തില്ല. ഉറക്കം അങ്ങനെയായിരുന്നു. ഒരാളുടനെ ഒരു മെഷീനൊക്കെ ഘടിപ്പിച്ച് ഉറക്കത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ പഠിക്കാൻ പറ്റും, സ്ലീപ് സ്റ്റഡി. പക്ഷെ അതൊന്നും എന്തല്ല, അപ്പൊ ഒബ്ജക്റ്റീവാണ്. ഇത് പറയുന്നത് സബ്ജക്റ്റീവാണ്. ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. അവിടെ എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റൊരാളപ്പോ എന്റെ തലയെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, അത് വേറെ പഠനമാവും. അത് ഒബ്ജക്റ്റീവിനോടല്ല, തത്വചിന്ത ഇടവഴി അതല്ല. തത്വചിന്ത ഇങ്ങനെയാണ്. അതായത് പഴയകാലത്ത് ഇങ്ങനെ പ്രാപഞ്ചികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു രീതിയൊന്നും പണ്ട് വികസിച്ചിട്ടില്ല മനുഷ്യൻ. അതൊക്കെ ശരിക്കും വികസിച്ചിട്ടൊരു ശരിയായ 100-200 വർഷമേ ആയിരുന്നു. അതിനു മുമ്പൊക്കെ ഇങ്ങനെ മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങളെ കൂടുതലും മനസ്സിലാക്കി, മുമ്പില്ലാതിരുന്നുള്ളതല്ല. അന്ന് മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചാ മനസ്സിലാക്കുന്നു, ചിന്തിച്ച് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോ എന്ത് ചെയ്യുന്നു, ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ ആശ്രയിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, കുടവും മണ്ണും രജ്ജവും സർപ്പവും ഇതൊക്കെ എന്താണ്, ദൃഷ്ടാന്തങ്ങളാണ്. അങ്ങനെയാണ് പണ്ട് ചിന്തിച്ചിരുന്നത്. കാരണം ഭൗതികമായ അറിവെന്ന് പറയുന്നത് അവരുടെ മനുഷ്യന്റെ അറിവിന്റെ ഏറ്റവും പ്രാഥമികമായ തലത്തിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ തെളിവ് കൊണ്ടുവരാനോ ചിന്തിക്കാനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ അന്നത്തെ മനുഷ്യനില്ലായിരുന്നു. അന്നിങ്ങനെ മനുഷ്യ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നതൊക്കെയാണ് ഗ്രഹങ്ങൾ, ഇത് തിരുവാതിരയാണ്, എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്. ഇന്നത്തെ പോലെ അത് ലക്ഷക്കണക്കിന് പ്രകാശ വർഷം അകലം നിൽക്കുന്ന എരിഞ്ഞു തീരാറായ ഒരു സാധനമാണെന്നൊന്നും ഇന്നത്തെ പോലെയുള്ള അറിവില്ല. ഇന്നതൊക്കെ കൃത്യമായി അറിയുകയാണ് മനുഷ്യൻ. ഇന്നിങ്ങനെ കണ്ടിട്ട് എന്ത് പറയും, അതൊരു ഇന്നതല്ല എന്റെ അറിവ്. അത് നമ്മൾ വിചാരിക്കും പോലെ എത്രയോ ലക്ഷം അതിന്റെ പ്രകാശം സഞ്ചരിച്ചിവിടെ എത്തിയതാണ് എന്ന് വെച്ചാൽ നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന പലതും ഇന്നവിടെ കാണണമെന്നില്ല. എന്തുകൊണ്ട്, നക്ഷത്രം നമ്മളിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് അവിടെ കാണണമെന്നില്ല. എന്തുകൊണ്ടാണ്, ലക്ഷക്കണക്കിന് പ്രകാശവർഷം സഞ്ചരിച്ചതിന്റെ പ്രകാശം ഇവിടെ എത്തിയതാണ്. അത് ഇപ്പൊ ചിലപ്പോൾ നശിച്ചു പോയിരിക്കും. അതിന്റെ പ്രകാശമാണ് നമ്മൾ കാണുന്നത്, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശം എന്ന് പറയുന്നത് ഇങ്ങനെ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നു, ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു പ്രകാശം. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുന്നു, 1 മണിക്കൂറുകൊണ്ട്, 24 മണിക്കൂറുകൊണ്ട്, 1 വർഷം കൊണ്ട് എത്ര സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 വർഷം, 100 വർഷം കൊണ്ട്, 1000 വർഷം കൊണ്ട്, 10,000 വർഷം കൊണ്ട്, ഓട്ടെ 100,000 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണ് ഒരു പ്രകാശ 100,000 പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 1,000,000 പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചു കൂടെ വരുന്നതാണ് നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ കാണുന്ന പല പ്രകാശങ്ങൾ. ചിലപ്പോൾ ആ സാധനം കൂടെ കാണത്തില്ല, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഭാവിയെ തീരുമാനിക്കുന്ന എന്നൊക്കെ. ഈ ശുക്രനും വ്യാഴവും, ശുക്രൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പലതും എരിഞ്ഞ് തീർന്നു പോയ ഗാലക്സികളാണ്, ചിലപ്പോൾ അവിടെ കാണത്തില്ല. അതിനെ കുറിച്ചൊന്നും പണ്ടറിയില്ലായിരുന്നു മനുഷ്യന്. അതുകൊണ്ടാണ് പറയുന്നത് അതാണ്. ഇനി അടുത്തിപ്പോ എന്തായി? ശുക്രൻ. പിന്നെ ഇനി എന്താ വരാൻ പോകുന്നത്? വേഴ. വേഴ എന്ന് പറയുന്നത് വെറും വാതക ഗ്രഹമാണ്, അതിനകത്തൊന്നുമില്ല, വെറും വാതകങ്ങൾ മാത്രമാണ്. ഹൈഡ്രജൻ ഹീലിയം ഒക്കെ ഉള്ള വാതകങ്ങളാണ്. അപ്പോ അതെങ്ങനെയാ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്? ഇത്രയും വലിയൊരു അബദ്ധം മനുഷ്യൻ വിശ്വസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ഇങ്ങനെ. പിന്നെ ഇവർ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണ്. അത് പ്രപഞ്ചം മുഴുവനുണ്ട് ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കല്ലെടുത്ത് മേളിലോട്ടിട്ട് താഴോട്ട് വീഴും. ഞാനിവിടെ ഇരുന്നത് കുഴഞ്ഞു കഴിഞ്ഞാൽ താഴെ പോയി, ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാത്തിനും ഉണ്ട്, നമ്മളുടെ എല്ലാത്തിനും ഉണ്ട്. ഇത് വേണോ എന്റെ ഭാവി നിർണയിക്കുന്നത്? ഗുരുത്വാകർഷണമുള്ളതൊക്കെ നമ്മുടെ ഭാവ്യം നിർണയിക്കും. ഈ ക്ലാസ് എടുത്ത് ഞാൻ താഴോട്ട് താഴെ വീഴത്തില്ലേ? അപ്പൊ ഇത് വെച്ച് എന്റെ ജാതം എഴുതണ്ടേ? ഇതിനെയും പരിഗണിക്കണ്ടേ? വേണ്ടേ? ഇതിനും ഗുരുത്വാകർഷണമില്ലേ? താഴോട്ട് പോകുന്ന ഭൂമി പിടിച്ചിട്ടല്ലേ? അതൊക്കെ പൊട്ടത്തിറങ്ങും. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും പഴക്കം എടുത്തു കഴിഞ്ഞാല് ഈ മനുഷ്യന് ബോധമില്ലായിരുന്ന കാലം, അങ്ങനെ എടുത്തു കഴിഞ്ഞാലും അവിടെയും സത്ത ഉണ്ടെന്നാണ് അദ്വൈതികൾ പറയുന്നതാണ്. പക്ഷെ വൈദിക കാലത്തും ചിലരൊക്കെ ഇതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അവർക്ക് പിൽക്കാലത്തുണ്ടത് ഉണ്ടായതുപോലെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായില്ലെങ്കിലും അവരും പറഞ്ഞു എന്താണ് മുമ്പിൽ ഇതെല്ലാം സത്തായിരുന്നു. അവരെങ്ങനെയാ ചിന്തിച്ചത്? സ്വന്തം ഈ അനുഭവങ്ങൾ വെച്ചിട്ട്, ഉറങ്ങും ഒന്നും അറിയുന്നില്ല, പക്ഷെ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കും, സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പും ഉണ്ടായിരിക്കും. ഗുരുവും പറഞ്ഞു ലാസീതക്കുരെ അസദേവേദം, മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാ ഈ പറയുന്ന നാമരൂപങ്ങളാകുന്ന ഉപാധികളൊന്നും പ്രകടമായില്ല. അങ്ങനെയിരുന്നു, പ്രകടമായാൽ നാമരൂപങ്ങൾ പ്രകടമാകുമ്പോൾ നമ്മളെല്ലാം പ്രകടമാകും. നാമരൂപങ്ങളൊന്നും പ്രകടമായില്ലെങ്കിൽ നമ്മളാരും പ്രകടം ആകുന്നില്ല. പ്രകടമാകാതിരുന്ന ഇതൊന്നും അറിയത്തില്ല, ചിന്തിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല ഒന്നും. അപ്പൊ പ്രകടമാകാതിരുന്നു, ഞാൻ അറിയുന്നില്ല, അതുകൊണ്ട് ഇതില്ല എന്ന് പറയാൻ പറ്റും? പറ്റും. നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും, അങ്ങനെ പറയാമോ? അപ്പൊ ഭയങ്കര അബദ്ധമായി. എങ്ങനെ? അത്രയേ ഉള്ളൂ, ഞാൻ അറിഞ്ഞില്ല, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അബദ്ധമായി. ഞാൻ അറിയാതിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അറിയാത്തപ്പോഴും എല്ലാം ഉണ്ടായിരുന്നു, ഒക്കെ സത്യം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അല്ലേ ഒന്ന് സമാധി ഒന്ന് മണിയടിക്കുന്നു, തുറക്കുന്നു. ഞാൻ ഉറങ്ങിയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉണന്ന് വരുമ്പോ ഇതുവല്ലോ കാണൂടെ? ഇതൊക്കെ അവിടെ നിന്നുകൊണ്ടാണ് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന ബോധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ എന്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കത് പ്രകടമായില്ല എന്നെ പറയാൻ പറ്റും. ഈ സത്യം നമുക്ക് പ്രകടമായി എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ച് വളർന്ന് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ സത്യം ഇതൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ച് ഇതൊക്കെ അറിയാൻ തുടങ്ങി, എന്നിട്ടും എനിക്കിതൊന്നും മനസ്സിലായില്ല. പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. എത്ര കാലം കഴിഞ്ഞാൽ മനസ്സിലായത് ഞാനിത് അസത്യം അറിയുന്നു. ഈ ബ്രഹ്മവിദ്യാലയത്തിൽ കയറാതിരുന്നെങ്കിൽ ഇതൊന്നും അറിയാനോ? എന്തെങ്കിലും പിടികിട്ടുവാനോ? ഇവിടെ വരുമ്പോൾ ഇതൊക്കെ അറിയുന്നതും ചിന്തിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അറിഞ്ഞില്ലാതെ കൊണ്ടില്ലെന്ന് പറയാൻ പറ്റും. അതുപോലെ ഈ സത്ത ഉണ്ടായിരുന്നു, നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്കത് പ്രകടമാകും, ഇല്ലെങ്കിൽ പ്രകടമാകത്തു. അപ്പൊ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു, നമ്മൾ അറിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സത്തയെ നിത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചത്തുപോയാലും എന്ത് കാണും? ഈ സത്ത ഇവിടെ കാണും. അങ്ങനെ നമ്മൾ അറിഞ്ഞാലും നിൽക്കുന്നു, അറിഞ്ഞില്ലെങ്കിലും നിൽക്കുന്നു, നമ്മൾ മരിച്ചാലും നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നത് ഇതിനെ പറയുന്ന എന്താണ്? പാരമാർത്ഥിക സത്യം, നിരുപാധിക സത്യം എന്ന് പറയുന്നു. അതാണ് പാരമാർത്ഥിക സത്യം. അതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. ആ നിരുപാധികമായ ആ സത്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതേപടി നമുക്കറിയാൻ പറ്റില്ല. ഉറക്കത്തിൽ നമുക്ക് നമ്മളെ അറിയാൻ പറ്റാത്തത് അതുണ്ടവിടെ, പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ എന്താണ്? ഇപ്പൊ നമ്മളറിയുന്നു. ഇപ്പൊ എങ്ങനെ അറിയുന്നു? ഉപാധികളിലൂടെ അറിയുന്നു. അപ്പോ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടോ? ആ പാരമാർത്ഥികമായ നിലയിൽ നിന്ന് നമ്മൾ അറിയാതിരുന്നപ്പോഴും ആ നിലയിൽ നിന്നും മാറി ഇപ്പം നമ്മൾ ഈ അറിയുന്ന ഈ സത്ത, ഇതാ ശുദ്ധമായ സത്തയല്ല ആണോ? അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണ്? വ്യാവഹാരിക സത്ത. എന്നുവെച്ചാൽ നമ്മൾക്ക് അറിയാൻ പാകത്തിലായ സത്ത. എന്നുവെച്ചാൽ നമുക്ക് അറിയാൻ പാകത്തിലായ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ടാകണം, നമ്മുടെ കരണങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ശരിയാവണം, ഈ ശരീരം വേണം, ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാവണം, ഇങ്ങനെ പല കാര്യങ്ങൾ വന്നാലേ നമുക്ക് ഈ ബോധം ഉണ്ടാവുന്നു. അപ്പൊ ഈ ഉപാധികളെല്ലാം ആശ്രയിച്ച് ഇത് അറിയുന്ന ഈ സത്യം എന്ന് പറയും? വ്യാവഹാരിക സത്യം. അപ്പോ ശരിക്കും സത്തയെ ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. സത്ത സ്വയം ഒളിഞ്ഞിരിക്കുന്നില്ല, മനോടതും ഒരു അസ്ഥിതയെ മറയ്ക്കുകയില്ലെന്ന അനുഭവമുണ്ട്. സദസ്ഥി എന്നിവണ്ണം കേട്ടിട്ടുണ്ട്. ബാക്കി ബാക്കി അനുപദം സ്ഥിരയാൽ ദാവൃതം സദ്ഘനം അതിനാൽ പ്രളയപുരാധികാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കേട്ട പാട്ട് കേട്ടപ്പോ അങ്ങനെ ഒരു പാട്ട് പോലെ തോന്നും. ആത്മോദേശം അതാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ബാക്കി പറയണ്ടേ? ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യാറുണ്ടോ ബാക്കിൽ എന്ന് കണം പറയുന്നു? ഇതാ ഇതിനകത്തുണ്ടൊരു സാധനം, കള്ളം പറഞ്ഞ അപ്പ പിടിക്കും. എന്ന് വായിക്കൂ, എവിടെ വെച്ച്? ഇതുകൊള്ള സത്യമാണ്. അവിടെയും പറയുന്ന എന്താണ്? ആത്മഹത്യ ശതകത്തിൽ 90 90-ാമത്തെ പദ്യം ഈ കാര്യം തന്നെ പറയുന്നു, ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടിരുന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ബ്രഹ്മലക്ഷണ സത് അനൃതം ഒരസ്ഥിതയെ മറയ്ക്കില്ല. അനൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമരൂപം. നാമരൂപം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നാമരൂപ പ്രകൃതിയുമാനായി നിന്നറിയും ഈ ഞാൻ എന്ന് പറഞ്ഞിടത്തെ ആ നാമരൂപം തന്നെ. നാമരൂപങ്ങൾ എന്താണ്? അസ്ഥിതയെ മറയ്ക്കുകയില്ല. ഈ അസ്തിത്വത്തെ ഇതിന് മറയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് നമ്മള് മറയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്യൂബിന്റെ അകത്തിരിക്കുന്ന ആ പ്രകാശത്തെ നമ്മൾ ആ ട്യൂബിന്റെ ഗ്ലാസ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കും പോലെയാണ്. പറ്റൂ? ട്യൂബിലൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ട്യൂബിന്റെ അകത്തെ പ്രകാശത്തെ മറയ്ക്കാൻ പറ്റൂ. ആ ട്യൂബിന്റെ ഗ്ലാസിന്റെ സ്ഥാനത്താണ് ഈ നാമരൂപം. മറയ്ക്കുക എന്നുള്ളതല്ല, അതിൽ കൂടെ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും, വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അസ്ഥിത അസ്തിത്വം സത്ത ഉമ്മ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നു. അനുദം ഒരു അസ്ഥിതയെ മറക്കുകയില്ലെന്ന അനുഭവമുണ്ട്. ഇത് ഇതെന്താണ് ഈ പറയുന്നത്? അനുഭവം ആരുടെ? ഗുരുവിന്റെ പ്രത്യേക അനുഭവമാണ്. ഗുരുവിന്റെ അനുഭവമല്ല, ശിഷ്യന്റെ അനുഭവമല്ല, ഏത് മനുഷ്യന്റെയും അനുഭവമാണ്. എല്ലാ മനുഷ്യന്റെ അനുഭവത്തിനാണ് എന്ത് പറയുന്നത്? അദ്വൈതവും. എല്ലാ മനുഷ്യനും അനുഭവമായാലേ അത് അദ്വൈതമാണ്. ഇനി ഏതെങ്കിലും ചില ആൾക്കാരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ദ്വൈതമായി. എന്തുകൊണ്ട്? അതിന് ഭേദം വന്നു. എനിക്ക് അനുഭവമുണ്ട്, മറ്റേക്ക് അനുഭവം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് ഭേദം വന്നു. ഭേദം വന്നാൽ ദ്വൈതമാണ്. അപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അനുഭവമാണ്. അതാണ് ഇവിടെ പറയുന്നത്, അനുഭവമുണ്ട്. ഇത് ചിലപ്പോ നിങ്ങളൊക്കെ ഗുരുധർമ്മ പ്രചരണ സഭയിലൊക്കെ വ്യാഖ്യാനിക്കാൻ പറയും, കണ്ട ഗുരു തന്റെ അനുഭവം പറയുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കണം. എന്നാൽ ആൾക്കാർക്ക് സമാധാനമാണ്. മനസ്സിലായോ? എന്നാൽ ഗുരുവിനോടൊരു ഭക്തിയും വിശ്വാസവും തോന്നും. ഗുരു തന്റെ അനുഭവം പറയുന്നു. ഇതുവരെയുള്ള ഒരു ഋഷീശ്വരൻ മാർഗം വെളിപ്പെടാത്ത ഒരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അനുദം ഒരു അസ്ഥിതയെ മറക്കുകയില്ലെന്ന അനുഭവമുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി. സദസ്ഥി എന്നിവണ്ണം, സദസ്ഥി ഉണ്ടോ ഉണ്ട് എന്നിങ്ങനെ സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്ത്? ഈ അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മജ്ഞാനം. ബ്രഹ്മത്തെ അറിയുകയാണത്, മനസ്സിലായോ? ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. ഈ അനർത്ഥത്തിലൂടെ ഈ പ്രപഞ്ചം നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലൂടെ സർവത്ര അതെന്ത് ചെയ്യുന്നു? പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാ പറയുന്നു. സദസ്ഥി എന്നിവണ്ണം അനുപദം. ഓരോ ചുവട് എന്ന് വെച്ചാൽ ഓരോ ക്ഷണവും ഓരോ വസ്തുവും ദേശവും കാലവും രണ്ടിനും ചേർത്താ പറയും. ഓരോ ക്ഷണത്തിനും ഓരോ വസ്തുവും ഓരോ ക്ഷണവും ഓരോ വസ്തുവും എന്താണോ അസ്ഥിതയാൽ ആവൃതം. അനുപദം ഇത് അസ്ഥിതയാൽ ആവർത്തം എന്നാണ്. അപ്പോ തിരിച്ചാ സംഭവിക്കുന്നത്. അവിടെയാണ് യുക്തി ഉപയോഗിക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താണ്? ബ്രഹ്മം മറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മത്തെ എന്താ മറയ്ക്കുന്നത്? ഈ പ്രപഞ്ചം ബ്രഹ്മത്തെ മറച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ബ്രഹ്മത്തെ മറച്ചിരിക്കുകയാണ്, നമ്മുടെ ദേഹാത്മ ബുദ്ധി ബ്രഹ്മത്തെ മറച്ചിരിക്കുകയാണ്. ഇവിടെ ഗുരു നേരെ തിരിച്ചാ പറയുന്നു, ഇത് അനുപദം അസ്ഥിതയാൽ ആവൃതം. അസ്ഥിത ഇതിനെ മറച്ചിരിക്കുകയാണ്. ഏതിനെ? ഈ പ്രപഞ്ചത്തെ. തിരിച്ചുള്ള സംഭവിക്കുന്നു. ഇത് അത്രയും വെളിവായിരിക്കുന്നതാണ് ഈ ബ്രഹ്മം. അല്ല, ബ്രഹ്മത്തോടെ ഒന്നും മറച്ചൊന്നും വെച്ചിട്ടില്ല. ഇതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇതിനാണ് വേറെടുത്ത് പറഞ്ഞ എന്താണ്? സകലതും ഉള്ളത് തന്നെ. ഉള്ളത് എന്ന് പറയുന്ന ഇതാണ്, ഈ പറയുന്ന അസ്തിത്വം. സർവത്ര നമ്മൾ അനുഭവപ്പെടുന്ന അസ്തിത്വത്തെയാണ്, അത് ബ്രഹ്മത്തിന്റെ സ്ഫുരണമാണ്. ബ്രഹ്മം സ്ഫുരിക്കുന്നതാണ്, ബ്രഹ്മം പ്രകടമാകുന്നു. ഇങ്ങനെയൊക്കെ പറയാം. അതാണ് ഇത് അനുപദം. അതിന് ഇന്ന കാലമെന്നോ ഇന്ന ദേശമെന്നോ ഇല്ല. എപ്പോഴാണോ നമ്മൾ കാലത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ബോധമുള്ളവരാകുന്നത്, അപ്പോഴല്ല ഇതാണല്ലോ ലോകാനുഭവം എന്ന് പറയുന്നത്. ഇതാണ് കാലദേശ അനുഭവമാണ് ലോകാനുഭവം. രണ്ടും അനുഭവം ഇല്ലാത്തത് ഇപ്പോ ഉറക്കത്തിൽ ഗാഠനിദ്രയില് രണ്ടനുഭവം, സ്വപ്നത്തായാലും ഇപ്പോഴായാലും എല്ലാം ഈ അനുഭവമാണ്. പിന്നെ അസംപ്രജ്ഞാത സമാധി ഇതിനും ഇല്ലെന്ന് പറയുന്നു. അതിപ്പോ നമുക്കറിയത്തില്ലല്ലോ. നമ്മളിപ്പോ അസംപ്രജ്ഞാത സമാധിയിൽ ഒന്നുമല്ല. അല്ലാന്ന് നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ ഭക്തന്മാരൊക്കെ അടുത്ത് പോയി വേണമെങ്കിൽ പറഞ്ഞോളിയും. നമ്മൾ കുറച്ച് അസംപ്രജ്ഞാതത്തിലൊക്കെ ഇരുന്നിട്ട് വരികയാണെന്ന് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ദക്ഷിണയുടെ പേഴ്സിന്റെ. നമ്മുടെ ചില സ്വാമിമാരൊക്കെ കാശുണ്ടാക്കുന്ന വെറുതെ എന്നാണ് വിചാരിച്ചത്. ചില നമ്പറുകളൊക്കെ ഉണ്ട്, വെറുതെ ആരെങ്കിലും കാശ് കൊടുക്കും, കയ്യിരിക്കുന്നു കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ്. ചെറിയ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും. ഈ പറയാതെ പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, സ്വാമി ഈ നിർവികൽപ്പ സമാധിയിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിഗൗരവത്തിൽ മിണ്ടാതെ ഇരുന്ന കണ്ട ഇതാണ് സമാധി. മൗനമാണ് അതിന്റെ വ്യാഖ്യാനം, ബാക്കി അവര് പറഞ്ഞോളൂ. മിണ്ടായിരുന്ന പലപ്പോഴും അതാണ് ബുദ്ധി. മൗനം വിദ്വാനും ഭൂഷണം. ഒരക്ഷരം ഉണ്ടത് ഒരു സമയം അങ്ങനെ ഇരിക്കണം. അയാളങ്ങ് തീരുമാനിച്ചോളൂ എന്താണ് ഈ സ്വാമി എന്തോ കടുത്ത സമാധി ഉള്ള ആളാണ്. ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചില ടെക്നിക്കുകൾ, ബ്രഹ്മവിദ്യ പഠിക്കുമ്പോൾ ഇതും കൂടെയൊക്കെ പഠിച്ചിരിക്കുന്നു. മിണ്ടരുത്, എന്ത് പറയുന്നു ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ജാഗ്രതത്തിന് സ്വപ്നത്തിന് എന്തുണ്ട്? ഇങ്ങനെ ഒരനുഭവം ഉണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം നാമരൂപങ്ങൾ ഇതിനെ മറച്ചിരിക്കുകയല്ല, അസ്ഥിതയാൽ ഇത് ആവൃത്തമാണ്. ഏത് നാമരൂപങ്ങൾ അസ്ഥിത കൊണ്ട് മൂടിയിരിക്കുകയാണ്. Mm.